ഗുരുവിടെ ആനന്ദത്തെ കുറിച്ച് പറയുമ്പോ ഇത് ആത്മാനന്ദത്തെ കുറിച്ചാണ് പറയുന്നത്. ആത്മാവ് ആനന്ദമാണ്, അതുകൊണ്ട് ഒരാൾക്ക് സമാധിയിൽ ആനന്ദത്തെ അനുഭവിക്കാൻ പറ്റും. ആത്മാർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത്. ഈ ആനന്ദം ഇതിനൊരു ചരിത്രമുണ്ട്, വിവാദമുള്ള ഒരു ചരിത്രമാണ്. ഈ വേദങ്ങൾ ഒക്കെ പറയുന്ന കാലം എന്ന് പറയുന്നത് ആദിവാസികളുടെ കാലമാണ്. അപ്പൊ അവിടെയൊക്കെ ഈ ആനന്ദത്തെ കുറിച്ച് പറയുന്ന, ഇപ്പൊ ഈ ഗുരു പറയുന്ന അർത്ഥത്തിലാണ് നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ആനന്ദത്തെ പിൽക്കാലത്ത് ഇങ്ങനെ പരിഷ്കരിച്ച് ആചാര്യന്മാരെ വ്യാഖ്യാനിച്ച് അത് ശുദ്ധമായ ആത്മീയതയിൽ കൊണ്ട് എത്തിച്ചതും ആകാം. ഇതിന്റെ ചരിത്രം പരിശോധിക്കും. കാരണം ലോകത്തിലല്ല സമൂഹങ്ങൾ, ഇന്ത്യയില്, അമേരിക്കയില്, പ്രാചീന എല്ലാ സമൂഹങ്ങളിലും ഈ ആനന്ദത്തിന് ജനങ്ങൾ, പഴയ ഈ ആദിവാസികൾ ആനന്ദത്തിന് വേണ്ടി അവർ മാദകദ്രവ്യങ്ങൾ ഉപയോഗിച്ചു. എല്ലാവരും അതിൽ നിന്ന് അവർക്ക് ആനന്ദ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ആനന്ദത്തെ അവരൊരുപാട് പാട്ടുകളിലൂടെ ഒക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പഴയ ആനന്ദം എല്ലാം ഇന്നീ പറയുന്ന ശുദ്ധമായ ആത്മീയ ആനന്ദമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഉപനിഷത്തുകളിലും മറ്റും ആനന്ദം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കൃത്യമായിട്ട് ഇന്നതാണെന്ന് തീർത്ത് പറയാൻ പറ്റില്ല. കാരണം ഇത് ലോകത്തെല്ലായിടത്തും ഉണ്ടായതാണ്. ആഫ്രിക്കയിൽ ഒരു കുറ്റിച്ചെടിയുണ്ട്, ഇബോഗൈൻ എന്നാണ് അതിന്റെ പേര്. അതിന്റെ വേര് ആൾക്കാരുടെ അടുത്ത് പൊടിച്ച് അവരത് ഉപയോഗിക്കും. അപ്പോ ഇതിന്റെ പ്രത്യേകത, എല്ലാ ഈ ആൾക്കാരും ഇത് ഉപയോഗിക്കുന്ന അവരുടെ അന്നത്തെ വിശ്വാസം ആചാരങ്ങളുടെ ഭാഗമായിട്ടാണ്. ഒരു വേട്ടയ്ക്ക് പോകുമ്പോൾ ഉപയോഗിക്കും, പിന്നെ അവരുടെ സംഘ നൃത്തങ്ങൾ അതിനുപയോഗിക്കും. ഇവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടാവും വേട്ടയോടനുബന്ധിച്ചും മറ്റ് പറഞ്ഞതുമായിട്ട്. ഇതിലെല്ലാത്തിനും അവരത് ഉപയോഗിക്കും. ഇതൊക്കെ ഇവർക്ക് വലിയ ആനന്ദം കൊടുക്കുന്നതാണ്. ആനന്ദവും എനർജി അതൊക്കെ ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. അത്ര 10-2000 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നും ഉപയോഗിക്കുന്നു. അത് മുമ്പേ ഉപയോഗിക്കുന്നുണ്ട്. അവരും ഈ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ആനന്ദപ്പാട്ടുകളൊക്കെ അവരും പാടും. അത് വളരെ പവർഫുള്ളായ ഡ്രഗാണ്. അത് അതിന്റെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയും. മരണത്തോടടുത്ത് ചില ആൾക്കാർ പറയുന്നുണ്ടോ, മരിക്കാറായപ്പോ കാലം വന്ന് കെട്ടിക്കൊണ്ടുപോയെന്നൊക്കെ പറയുന്നു. പിന്നെ അവിടെ ചെന്നപ്പോ പേരില്ലാതെ കൊണ്ട് തിരിച്ചുവിട്ടു. തിരുവനന്തപുരത്ത് രാജകുടുംബത്തിലെ ഒരു കുറച്ച് പ്രായം ചെന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, തമ്പുരാട്ടി ഒന്നുമില്ല, ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ. നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തമ്പുരാട്ടി അത് ഗുരുവിന്റെ അടുത്ത് ഒരാൾ എന്ത് തമ്പുരാട്ടി എന്ന് പറഞ്ഞപ്പോ ഒരു ചോദിച്ചില്ലേ, എന്താണ് വീട്ടിൽ എങ്ങനെയാണോ ആൾക്കാരെ പേര് പറഞ്ഞു പറഞ്ഞ് നമ്മൾ പറയേണ്ട കാര്യമുണ്ട്. ആൾക്കാരുടെ പേരിന്റെ കൂടെ പലതും ചേർക്കും, അതൊക്കെ നമ്മളെന്തിനാ പറയുന്നത്, എന്തോന്ന് തമ്പുരാൻ ഒന്നും പറയരുത്, അതൊക്കെ നാണക്കേടാണ്, നമുക്ക് പറയുന്നവർക്ക് നാണക്കേട്. ആ സ്ത്രീ ഒരു പ്രായമുള്ള ഒരു സ്ത്രീയാണ്, പാവമാണ്, ഭക്തയാണ്. അവരടുത്ത കാലത്ത് പറഞ്ഞ അവരുടെ അമ്മൂമ്മയുടെ കാലിൽ കാലം കെട്ടിക്കൊണ്ടുപോയി കൊണ്ടുപോയി അതിന്റെ പാടൊക്കെ കാലിലുണ്ടായിരുന്നു പറഞ്ഞത് വലിയ വിവാദമായതാണ്. ഇത്രയും ബോധമില്ലാത്ത സ്ത്രീ ഇടയ്ക്ക് ഇവിടെ എങ്ങാണ്ട് കൊണ്ടുവന്നുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ ബോധമില്ലാത്ത ആൾക്കാരെ കിട്ടത്തുള്ളൂ പ്രകാശിപ്പിക്കാൻ. ഈ നാട്ടിൽ എത്രയും ബോധമുള്ള ആൾക്കാർ. പാവമാണ്, പക്ഷെ ബോധമില്ല എന്നുള്ളതുകൂടെ നമ്മൾ മനസ്സിലാക്കും. കാലിക്കെട്ടി കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന അബദ്ധങ്ങൾ ഇന്നത്തെ കാലത്തും പറയുക. അപ്പൊ അത് ചില ആൾക്കാർ സ്വയം പറയുന്നത് ഇവർ കണ്ടെന്നൊക്കെ പറയണം, ബോധമില്ലാത്തോണ്ട് പറയണം. വ്യക്തിപരമായി ഞാൻ അവര് മോശമെന്ന് പറയണ്ട, അവര് പാവ സ്ത്രീയാണ്, നല്ല സ്ത്രീയാണ്. പക്ഷെ അതുകൊണ്ട് ഇന്ന് അവരെ തമ്പുരാട്ടിയെന്ന് നോക്കേണ്ട കാര്യമില്ല, ബോധമുണ്ടെന്ന് അംഗീകരിക്കേണ്ട കാര്യം. പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. ഇന്നും ഇത്തരം ആൾക്കാരൊക്കെ തമ്പുരാന്മാരാണ്, തമ്പുരാട്ടിമാരാണ് എന്നൊക്കെ പറയുന്നതും പൊക്കിക്കൊണ്ട് നടക്കുന്നു ഒക്കെ ചെയ്യുന്നവരുടെ ബോധമില്ലായ്മയാണ്. സ്വതന്ത്ര ഭാരതത്തിൽ അങ്ങനെ തമ്പുരാനും തമ്പുരാട്ടിയും ഒന്നുമില്ല, എല്ലാവരും പൗരന്മാരാണ്, സിറ്റിസൺസ്. പ്രത്യേകിച്ച് ആർക്കും അങ്ങനെ ഒരു സ്ഥാനമൊന്നുമില്ല. നല്ല മനുഷ്യരാണെങ്കിൽ നല്ല മനുഷ്യരെ നമ്മൾ അംഗീകരിക്കണം, അവരൊക്കെ നല്ല മനുഷ്യരാണോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി അവരൊക്കെ ഗുരുക്കന്മാരാണെങ്കിൽ നമുക്ക് ഗുരുവായിട്ട് അംഗീകരിക്കാം, ആത്മീയ ഗുരുക്കന്മാരാണ്, അങ്ങനെ അംഗീകരിക്കാം, അതിനും കുഴപ്പമില്ല. നേതാവാണെങ്കിൽ രാഷ്ട്രീയ നേതാവാണ്, നേതാവാണെന്ന് അംഗീകരിക്കാം, അതിനും ദോഷമൊന്നുമില്ല. തമ്പുരാൻ തമ്പുരാട്ടി എന്നൊക്കെ പറയുന്നത് പേരായതിനും ഉപയോഗിക്കാൻ പാടില്ല. അവരെ ക്ഷണിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല, അവരൊക്കെ ക്ഷണിച്ചോണ്ട് വരുമ്പോ നമ്മൾ നോട്ടീസ് അടിക്കില്ലേ? നോട്ടീസ് അടിക്കുമ്പോ എന്താ അവരുടെ പേര്? ലക്ഷ്മി വൈത്ര അടിക്കാവൂ, ബാക്കി അടിക്കരുത്. ഏത് തമ്പുരാട്ടി അതും കൊണ്ട് കളയണം, അവർ വരുമില്ലേ എന്നറിയണം. മനസ്സിലായോ? വിളിക്കുന്നതിന് ദോഷമൊന്നുമില്ല, പക്ഷെ ആ ഒരു വാലങ്ങ് കളയുന്നു. പേരല്ല, ഔദ്യോഗിക പേരല്ല. ആ അങ്ങനെ അതിന്റെ ആവശ്യം നിന്നാ, നായരെന്നോ നമ്പൂരി എന്നൊക്കെ പറയുന്ന പോലെ ഇതും ആവശ്യമില്ലാത്തതാണ്. മനുഷ്യൻ എന്നുള്ള ഒരു ഐഡന്റിറ്റി മതിയെന്ന്. ഇനി വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഒരാള് പിന്നെ ഒരു വീട്ടിൽ ജനിക്കുന്നു, ജനിക്കുന്ന സ്വാഭാവികമായിട്ടും പേരിടുന്ന അവരുടെ ചോയ്സ് അല്ല, ആണോ? പേരിടുന്ന അവരുടെ ചോയ്സ് അല്ല, കുട്ടിയുടെ ചോയ്സ് അല്ല, മാതാപിതാക്കളുണ്ട്. അപ്പൊ അവര് കുട്ടിക്ക് നമ്പൂതിരിയുന്നോ നായരുന്നോ പേരിടും. ആ പേര് സ്കൂളിൽ കൊണ്ടിരുന്നു, സർട്ടിഫിക്കറ്റ് ചേർക്കും, ആ പേരവിടെ കിടക്കും. എന്തേ? അപ്പോ അത് സ്വാഭാവികമാണ്. ഇപ്പോൾ അവരുടെ പേരിന്റെ കൂട്ടത്തിൽ തമ്പുരാട്ടിയും കൂടെ ചേർത്ത് സ്കൂളിൽ ചേർത്തെങ്കിൽ അതവിടെ കിടക്കും. അതുകൊണ്ട് അത് അതൊരു പേരാണ്. അതുകൊണ്ട് ആ പേര് ചേർത്ത് നമ്മൾ വിളിക്കണമെന്നില്ല. വിളിക്കുന്നവർക്ക് എന്ത് ചെയ്യാം? ഇതിങ്ങനെയുള്ള ഉച്ചനീചത്വങ്ങളെ കാണിക്കുന്നതാണെങ്കിൽ അതങ്ങ് ഉപേക്ഷിക്കും. അവർക്കും ബോധമുണ്ടെങ്കിൽ അവർക്ക് ഉപേക്ഷിക്കും. ഇത് രണ്ടും ചെയ്യാം. അപ്പൊ വിളിക്കുന്നവർക്ക് അത് വിളിച്ചോണോ നിർബന്ധമില്ല. അവരങ്ങനെ ചേർത്തത് അത് ആവശ്യമില്ലാത്തതായതുകൊണ്ട് വിളിക്കുന്നവർക്ക് അത് ഉപേക്ഷിക്കും. അവർക്കും വേണ്ടിയൊന്ന് ഉപേക്ഷിക്കാം. പിന്നെ എന്താണ്, മാതാപിതാക്കളുടെ പേരാണ്, സർട്ടിഫിക്കറ്റിൽ അതാണ് രേഖപ്പെടുത്തേണ്ടടുത്ത്. അത് ലീഗലി ആ പേരങ്ങനെ തന്നെ വേണ്ടി വരും. പക്ഷെ സമൂഹത്തിന് അങ്ങനെ ഒരു പേര് വേണോ വേണ്ടേ എന്ന് ആൾക്കാർക്ക് തീരുമാനിക്കും. വിളിക്കുന്നവർ അവർക്കും വേണമെങ്കിൽ അത് ഉപേക്ഷിക്കും. അങ്ങനെ എത്രയോ പേര് ഉപേക്ഷിക്കുന്നുണ്ട് പേര്. അവിടെ പേരാണെന്ന് പറയുന്നതിന്റെ കാര്യമില്ല. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് വേറെ തമ്പുരാക്കന്മാരില്ല എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ അങ്ങനെ വേറെ ആരെയും തമ്പുരാനായി കാണേണ്ട കാര്യമില്ല, ആവശ്യമില്ലാത്ത കാര്യമില്ല. അപ്പൊ തമ്പുരാനെന്ന് പറയുമ്പോൾ തന്നെ എന്ത് വരും? തിരുമേനി, തമ്പുരാൻ ഇങ്ങനെയൊക്കെയുള്ള ഈ പേരുകൾ വരുമ്പം തന്നെ അവിടെ എന്ത് വരും? ആ ഇത് വരും. ചട്ടമ്പിസ്വാമി പ്രാചീന മലയാളത്തിൽ പറയുന്നു തിരുമേനി, തമ്പുരാൻ ഇങ്ങനെയൊക്കെ വരുന്ന പേരുകൾ ഉപേക്ഷിക്കുന്നു. അങ്ങനെയുള്ള പേരുകൾ ഉപയോഗിച്ച് വിളിക്കാൻ പാടില്ല, ആരെയും സംബോധന ചെയ്യരുത്. എന്തുകൊണ്ട്? ഈ പേരുകൾ തന്നെ മേൽക്കോയ്മയെ കാണിക്കുകയാണ് അത് പറയുന്നുണ്ട്. പിന്നെ പലർക്കും ഇതിനെ കുറിച്ചൊന്നും ബോധമില്ല. അത് മറ്റൊരു കാര്യമാണ്, ഇപ്പൊ ഇത് പേരുപയോഗിക്കുമ്പോ ഇതിലിങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാതെ ഉപയോഗിക്കുന്നവരുണ്ട്. അതാണ് ബോധമില്ലാത്ത ആൾക്കാരെന്ന് പറയുന്നത്. അവർക്ക് തന്നെ അറിയത്തില്ല ഇതെന്താണെന്നുള്ളത്. അപ്പോ എന്താണ് മാദകദ്രവ്യങ്ങളായി ബോഗൈൻ പോലെ എന്ന് പറയുന്ന ആഫ്രിക്കയിലെ ഇത്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകത എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കുറ്റിച്ചെടി ഉപയോഗിക്കുമ്പോൾ ഇവർ ഇതിനെ അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ആചാരങ്ങളുടെ ഒരു ഭാഗമായി വരും. അവർ പാട്ട് പാടുമ്പോഴും അവർ പൂജ നടത്തും, അവരുടേതായ പൂജകളും അതിലൊക്കെ ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും അത് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ പണ്ട് ഗുരുവാണ് അതിനെ മാറ്റിയത്. കള്ളും അത് ഇതൊക്കെ വെച്ച് കഞ്ചാവൊക്കെ വെച്ച് പൂജിക്കുന്ന ധാരാളം പൂജാ സമ്പ്രദായങ്ങളുണ്ടായിരുന്നത് ഗുരു ആണ് അതിനെയൊക്കെ മാറ്റിയത്. അപ്പൊ ഈ മാദകദ്രവ്യങ്ങൾ പൂജയ്ക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ആ പൂജയ്ക്ക് ഉപയോഗിക്കുമെങ്കിൽ പൂജിക്കുന്നവരത് കഴിക്കുകയും ചെയ്യും. ഇത് പഴയകാലം മുതലേ ഇതിലൂടെ ആനന്ദം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകിച്ച് ഈ സൈക്കഡെലിക്സ് എന്ന് പറയുന്ന സാധനങ്ങള് കള്ളൊന്നുമല്ല, ഈ പറയുന്ന പോലെ മഷ്റൂം, ഇതൊരു കുമിള്, ഇതൊക്കെ മാജിക് മഷ്റൂം എന്നൊക്കെ പറയും. ഇതൊക്കെ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാല് ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ അമേരിക്ക നടത്തിയിട്ടുണ്ട്. 2025 ഒരു പഠനം നടത്തി, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 7 ചെറുപ്പക്കാർ, ആരോഗ്യമുള്ള ചെറുപ്പക്കാർ ഈ സാധനം കൊടുക്കുന്നതിന് മുമ്പും ഇത് കഴിച്ചിട്ടും ഇത് കഴിച്ചതിന് ശേഷവും അവിടെ FMRI എടുത്ത് സ്കാൻ ബ്രെയിനിന്റെ, വളരെ വ്യക്തമായ വ്യത്യാസം ഇത് ബ്രെയിനിൽ പ്രവർത്തിക്കുന്നതിന്റെ. അപ്പോ ഈ ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കെമിക്കൽസ് അതിന്റെയൊക്കെ പരസ്പരമുള്ള കണക്ഷൻ ഇതില്ലാതായി കളയുകയാണ്. ബ്രെയിനിന്റെ പല ഭാഗത്തും വളരെ അത്ഭുതകരമായ തീവ്രമായ പ്രവർത്തനങ്ങളാണ് ഇവർ ഇത് ഉപയോഗിച്ചപ്പോ കണ്ടത്. അപ്പോ ഇവരുടെ നമ്മുടെ സാധാരണ ഈ ബോധം എന്ന് പറയുന്നതിന് മൊത്തം മാറ്റിക്കളയാണ്. ഈ ബോധത്തെ മൊത്തം ഇതിനെ തകർത്ത് കളയുകയാണ്. അവർക്കുണ്ടാകുന്ന ഹാലൂസിനേഷൻസ്, പല പല തരത്തിലുള്ള അനുഭവങ്ങൾ, ആനന്ദവും അതിനുണ്ടാകും. ഇത് ഉപയോഗിച്ച രണ്ട് സായിപ്പന്മാരുമായിട്ട് എനിക്ക് അടുത്ത് പരിചയമുണ്ടായിരുന്നു. അതിന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരാള് രണ്ടുപേരുമായിട്ട് ഞാൻ ഹിമാലയ യാത്ര നടത്തിയിട്ടുണ്ട്. ഒരാൾ പറയുന്നത് കഴിച്ചു കഴിഞ്ഞാൽ ഇവരിതൊക്കെ കഴിച്ചിട്ട് രാത്രി പാർട്ടി നടത്തും. അപ്പം ഒരുപാട് സംഗീത ഉപകരണങ്ങൾ, ഡ്രമ്മൊക്കെ ഉപയോഗിക്കും. ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ഈ ഡ്രം അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നേരം വെളുക്കുന്നവരടിച്ചോണ്ടേരും. ചിലപ്പോ 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ ഡ്രം അടിച്ചോണ്ടിരുന്നാലും തളരത്തില്ല. സംഗീതമായി ഇപ്പൊ പുതിയ പുതിയ സംഗീതം വരികയാണ്. ഇവർ പഠിച്ചതൊന്നുമല്ല അടിക്കുന്നത്, ഇവരിങ്ങനെ ഡ്രം അടിച്ചോണ്ടേ. അപ്പോ അത്രയും എനർജിയാണ്, ഉറക്കം വരത്തില്ല, ആനന്ദമാണ്. പിന്നെ ഇവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് സ്വപ്നം പോലെ, എന്നാ സ്വപ്നമല്ല. പല പല വിചിത്രമായ അനുഭവങ്ങളും ഇങ്ങനെ അവർ കണ്ടുകൊണ്ടിരിക്കും. വിഷൻസാണ്, അല്ലാതെ സ്വപ്നമല്ല. ശരിക്കും അവർ കാണുകയാണ്, സ്വപ്നം പോലെ അല്ല. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഉറങ്ങിയാലല്ലേ പറ്റും, ഇത് ഉണർന്നിരിക്കുമ്പോൾ കാണുകയാണ്. പല പല അത്ഭുത കാഴ്ചകൾ, മായാക്കാഴ്ചകൾ എന്ന് പറയാം, പല മായാക്കാഴ്ചകൾ ഇവർ കാണുകയാണ്. അതുകൊണ്ട് എന്റെ കൂടെ വേറൊരാൾ ഒരിക്കൽ യാത്ര ചെയ്ത് അയാളിത് ഉപയോഗിച്ചിട്ട് അവസാനം ഇയാൾക്ക് അയാളെന്നോട് പറഞ്ഞാണ്, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സംസാരിക്കുന്നുണ്ട്, അയാളിങ്ങനെ ആകാശത്തൂടെ പ്ലെയിൻ പോകുമ്പോൾ, അത് കുറച്ച് സമയത്തേക്കേ ഉള്ളെങ്കിലും, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, ഈ പ്ലെയിൻ ഇയാളെ ആക്രമിക്കാൻ വരുന്നു തോന്നുന്നു. പ്ലെയിൻ അയാളുടെ കണ്ണിൽ നിന്നും മറയുന്നു വരെ ഇയാള് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവും. ഇയാൾ എവിടെയെങ്കിലും ഒളിക്കാൻ നോക്കും, കാരണം കുറച്ച് സമയമേ ഉള്ളൂ, ഒരു പ്ലെയിൻ എത്ര സമയം കാണാൻ പറ്റും. ഈ പ്ലെയിൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ അനുഭവിക്കുന്ന തീവ്രമായ മാനസിക പ്രത്യാഘാതം അയാൾക്ക് ഇപ്പോഴും ഓർക്കാൻ വയ്യെന്നാണ്. അപ്പൊ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു അയാൾക്ക് അറിയത്തില്ല. അയാൾ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു, അതിത് അഡിക്റ്റ് ആയതാണ്. ഇവരെല്ലാം ഇതിൽ നിന്ന് മാറിയവരാണ്. ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്ക് അവർ പിന്നെ ഇന്ത്യയിൽ വരുന്ന 98% സായിപ്പന്മാരും മദാവന്മാരും ഇതിന് ഇതടിച്ചവരാണ്. 99% അല്ലെങ്കിൽ 99% 9 അവരോട് സ്വകാര്യമായി അടുത്തിരുന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും ഇതടിച്ച കാര്യങ്ങളും ഇതിന്റെ ഇതൊക്കെ പറയും. ചിലര് ഇതിനങ്ങ് അഡിക്റ്റ് ആവും, ചിലര് അഡിക്റ്റ് ആവത്തില്ല. അമേരിക്കയിലൊക്കെ റോഡ് സൈഡിൽ ഇത് അടിച്ച് ഇങ്ങനെ ബോധമില്ലാതെ, എന്താണ് നമ്മുടെ നാട്ടിൽ പറയുന്ന പാമ്പ് ഉടുമ്പ് എന്നൊക്കെ പറയുന്നു, അതുപോലെ ഇങ്ങനെ നടക്കുന്നവരും കിടക്കുന്നവരും ഒക്കെ ധാരാളം കാണാം. ഈ സൈക്കേഡലിക്സ് എന്ന് പറയുന്ന ഈ സാധനം അല്ല, ഇപ്പൊ അത് നിരോധിച്ചിരിക്കുകയാണ്. ഈ സാധനങ്ങളെല്ലാം അവിടെ നിരോധിച്ചിരിക്കുകയാണ്. ഈ സൈക്കഡെലിക്സ് എല്ലാം, അത് മറ്റെന്താണ് മദ്യവും മറ്റുമൊക്കെയാണ്. അതിനെ സംബന്ധിച്ച് ചില രാജ്യങ്ങളിലൊക്കെ ഇപ്പോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഞ്ചാവ് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉത്തരാഖണ്ഡ് അവിടെ കഞ്ചാവ് ഇപ്പൊ കൃഷി ചെയ്യാം. വൈൽഡ് കനാബിസ് എന്ന് പറയും, എന്ന് വെച്ചാൽ ഹിമാലയത്തിലുണ്ടാകുന്ന, അതവിടെ എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. പക്ഷെ അത് കച്ചവടം നടത്താൻ പാടില്ല, കച്ചവടം നടത്തിയാൽ പിടിക്കും. അത് ബാൻ ചെയ്തിട്ടുള്ളതാണ്. കൃഷി ചെയ്ത് അത് കൃഷി ചെയ്ത് ഉണ്ടാക്കി എക്സൈസ് വകുപ്പിന് കൊടുത്ത് എക്സൈസ് വകുപ്പ് മരുന്നുണ്ടാക്കുന്ന കമ്പനിക്ക് കൊടുക്കും. മരുന്നുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്, അതിന് ലൈസൻസ് ഉള്ളവർക്ക് ഉണ്ടാക്കാം. പക്ഷെ എല്ലാ കച്ചവടം നടത്താൻ പാടില്ല. പിന്നെ അവിടെ അത് തന്നെയാണ് ഭാങ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. അത് തന്നെ അതിന്റെ പൂവും കായും അരച്ച് പാലിനും തൈരും ഒക്കെ കലക്കിയിട്ട് വിശേഷ അവസരങ്ങളിൽ എല്ലാവരും കുടിക്കും, വീടുകളിലൊക്കെ കുടിക്കും. അത് അതിന്റെ ഒരു ലഹരിയാണ് ഈ കഞ്ചാവിന്റെ തന്നെ. അതിന്റെ തന്നെ ഇലയെടുത്തിട്ട് ചരസ് ഇലയെടുത്തിട്ട് ഇങ്ങനെ അതിനെ കയ്യിലിട്ട് ഞരടി അതിന്റെ കറയെടുത്തിട്ട് ബീഡിക്കകത്ത് വെച്ച് വലിക്കും. അതൊക്കെ അവിടെ എല്ലാരും ചെയ്യാറുണ്ട്, പക്ഷെ കച്ചവടം നിരോധിച്ചിരിക്കുകയാണ്. ചില രാജ്യങ്ങൾ ഇതിങ്ങനെ ലീഗലൈസ് ചെയ്തത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ, ഇത് പിന്നെ ഒരുപാട് ഗവേഷണം നടക്കുന്നുണ്ട്, ഇതെല്ലാം തന്നെ മരുന്നുമാണ്. ഓപ്പിയം ഒക്കെ കഴിച്ച് അഡിക്റ്റ് ആവുന്നവർക്ക് ചികിത്സിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ മറ്റൊരു വിഷയം പറയുന്നത്, ഇത് ഈ കുമിളായാലും ഈ പറയുന്ന സാധനമായാലും പിന്നെ വിദേശത്ത് നമ്മുടെ ഈ കള്ളിച്ചെടിയുണ്ടല്ലോ, ചതുരക്കള്ളി പോലെയുള്ള കള്ളി, ആ കള്ളിയിൽ നിന്ന് വളരെ അപകടകരമായൊരു സാധനം കൊടുക്കും. അതൊക്കെ പല രാജ്യങ്ങളും നിരോധിച്ചിരിക്കുകയാണ്. അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ആനന്ദം വരും, ഹലൂസിനേഷൻ വരും, പല കാഴ്ചകൾ വരും. ഇപ്പോ അത് അവരതിനെ കുറിച്ച് പാട്ടുകൾ എഴുതും, കഥകൾ എഴുതും, കവിതകൾ എഴുതും. ആനന്ദത്തെ അവരൊരുപാട്, ഇവരെല്ലാം ആനന്ദത്തെ കുറിച്ച് പറയും. ഇവരുടെ എല്ലാ പാട്ടുകളിലും ആനന്ദം വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആനന്ദത്തിനൊരു ചരിത്രമുണ്ടെന്ന് പറയുന്നത് മാത്രമല്ല, നമ്മുടെ യോഗസൂത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. യോഗത്തിന്റെ സിദ്ധിക്ക് വേണ്ടിയിട്ട് ഈ മൂലികകൾ ഉപയോഗിക്കാം. എന്ത് മൂലികയായിരിക്കും അവർ ഉപയോഗിക്കുന്നത് അത് പറയുന്നില്ല, പക്ഷെ മൂലിക ഉപയോഗിക്കാം. മിക്കവാറും കഞ്ചാവായിരിക്കണം. യോഗശാസ്ത്രം തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതടിക്കുമ്പോ ഇവർക്ക് ഹലൂസിനേഷൻ ഉണ്ടോ പല. ഇപ്പൊ ഒരു തരത്തിൽ നോക്കിയാ പറഞ്ഞു കഴിഞ്ഞ ആൾക്കാർ അംഗീകരിക്കില്ല. ഒരു മനുഷ്യന്റെ ശരീരം ആനയുടെ തലയുള്ള ഒരു രൂപം, ഇത് വരാനുള്ള സാധ്യത എങ്ങനെയാണ്? ഒരാൾ കാണണമെങ്കിൽ അതിനുള്ള സാധ്യത എന്താണ്? മനുഷ്യന്റെ ശരീരവും ആനയുടെ തലയുള്ള രൂപം എന്ന് പറയുന്ന ഒരു ഹലൂസിനേഷനിലാണ് അത് കാണുന്നത്. കാരണം അത് നോർമലായ ഒരു സംഗതിയല്ല. നോർമലാണെങ്കിൽ നമ്മൾ ആനയെ കണ്ട ആനയായി കാണും, മനുഷ്യനെ കണ്ട മനുഷ്യനായി കാണും. പക്ഷെ ആനയുടെ തലയും മനുഷ്യന്റെ രൂപം എന്ന് പറയുമ്പോൾ ഒരു ഹലൂസിനേഷനിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പഴയകാലത്ത് അവർക്ക് ഇങ്ങനെ കാഴ്ചകൾ ഉണ്ടാകുമ്പോൾ അത് അവരെ ദൈവമാക്കും, അതിനെ തന്നെ ദൈവമാക്കാം, അതിനൊരു സാധ്യതയുണ്ട്. അങ്ങനെയാണെന്ന് ഞാൻ തീർത്തു പറയുന്നില്ല, ഇതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. പറക്കുന്ന ദൈവങ്ങൾ, എഴയുന്ന ദൈവങ്ങൾ, ഇതൊക്കെ വരുന്നതിനൊരു വലിയ സാധ്യത ഈ ഡ്രഗ്സിന്റെ അതീന്ദ്രിയ അനുഭവങ്ങൾക്കൊക്കെ ഡെലിക്സിന് വലിയൊരു പങ്കുണ്ട്. പിന്നെ ഇപ്പോഴും ഇത് കഴിക്കുന്നവരൊക്കെ പറയുന്ന എന്താണ്, ഇത്ര അതീന്ദ്രിയ അനുഭവങ്ങളെ കുറിച്ചാണ്. ഇപ്പൊ ഒരു സിനിമാ നടി എന്താണ് അവര് ലൈനെ ലെന ദൈവത്തിന്റെ ആത്മകഥയെന്ന് പറഞ്ഞ അവരൊരു ആത്മകഥ എഴുതി. അവരുടെ ആത്മകഥയുടെ പേരാണ് ദൈവത്തിന്റെ ആത്മകഥ. എന്താ കാരണം? അവർ ഒരിക്കൽ ഈ കുമ്മിള് കഴിച്ച് ഊട്ടിയിൽ പോയിട്ട് ഊട്ടിയിലൊക്കെ ഇത് കിട്ടും, ഒറ്റ തവണയെ കഴിച്ചോളൂ, അന്നുമുതൽ അവര് ദൈവമായി. അവർ പറയുന്നവർക്ക് അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം ഉണ്ടായി ലോകം മുഴുവൻ. അത് വടക്കേന്ത്യയിലെന്ന് വെച്ചാൽ ഈ നാഗസമ്പ്രദായം, നാഗസമ്പ്രദായം എന്ന് പറയുന്ന അറിയിപ്പോ കുംഭമേളയ്ക്ക് തുണിയില്ലാതെ നടക്കുന്നവര്, ഇവരെന്ന് വെച്ചാൽ ഒട്ടുമുക്കാൽ പേരും ഈ കഞ്ചാവിലാണ്. പക്ഷെ യേശു കരുത്തോടെ ചെന്നു കഴിഞ്ഞാൽ റോഡ് സൈഡിലിരുന്ന് പരസ്യമായിട്ട് ഇവരിതിങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവർ പറയുന്ന ആനന്ദമാണ് ഇതും. അവരുപയോഗിക്കുന്ന വെറുതെ സാധാരണ എന്താണ് കള്ളുഷാപ്പിൽ പോയി വാങ്ങിച്ചു കുടിക്കും പോലെയല്ല, ഇതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്, ചില ആചാരങ്ങളൊക്കെ ഉണ്ട് ഇത് കുടിക്കുന്നതിന്. അതുകൂടെ അറിഞ്ഞിരിക്കണം, എന്നാലും ഇവരെ അടുത്ത് പോയി ഇത് കഴിക്കാൻ പറ്റും. ചില ശബ്ദങ്ങളൊക്കെ ഇവരുണ്ടാക്കും, ചില മന്ത്രങ്ങളുണ്ട് ഇതിന്, മന്ത്രം പറയും. എന്നിട്ട് അവിടെ വലിയ സഹകരണമാണ്, എല്ലാവരും കൂടെ വളഞ്ഞിരുന്നിട്ട് ചെറിയൊരു കുഴലുണ്ട്, മണ്ണുകൊണ്ടുള്ള കുഴൽ. ഹരിദ്വാറിലും ശ്രീചത്തുക്കെ ഇത് കടകളിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഈ കുഴലിന്റെ അകത്ത് തീക്കല്ലിട്ട് ഈ കഞ്ചാവ് അതിനകത്ത് ഇട്ടിട്ട് ഇവരിങ്ങനെ അതൊരു തുണി കൊണ്ട് പൊതിഞ്ഞു പിടിച്ച് കൈ ചൂടാവാതെ ഇങ്ങനെ വലിച്ചിട്ട് അടുത്തിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അത് കൈമാറും. അവിടെ ഭയങ്കര സഹകരണമാണ് അവര്. അപ്പൊ ഈ അടുത്തിരിക്കുന്ന സ്വാമി ആയിരിക്കണമെന്നൊന്നുമില്ല, നാഗല്ലാത്തവരും കഴിയും. ഇവർ വലിയൊരു ദ്രോഹം ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഈ പാവപ്പെട്ട മനുഷ്യർ കുരുവേല ചെയ്തെടുക്കുന്നവരെല്ലാം ഇവരിത് പിടിപ്പിക്കും. വൈകുന്നേരം ആകുമ്പോ ഇവരുടെ അടുത്ത് വരും, ഈ നാഗബാബമാരുടെ അടുത്ത് വരും. അടുത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ ഇവര് ഇത് കൊടുക്കും. ഇവർക്ക് ഇവരിലൊന്നും വലിച്ചാൽ പോലീസ് പിടിക്കത്തില്ല. ഓരോ ഒരു പത്ത് പേര് അവരുടെ കൂട്ടത്തിൽ കാണും, പത്ത് പേർക്ക് ഇവരിത് കൊടുക്കും. പോകാൻ നേരത്തെ അവരെല്ലാം ഓരോ ദക്ഷിണ ബാബയുടെ മുമ്പായിടും. സ്ഥിരമായി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പൊ ബാബയ്ക്ക് നല്ലൊരു തുക കിട്ടുന്നത് ഡെയിലി. ഇത് മുക്കിന് മുക്കിന് മുക്കിന് മുക്കിന് അവിടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒരു ബിസിനസ് നടക്കുന്നു. കേരളത്തിലൊക്കെ ആണെങ്കിൽ പിടിച്ച് പോലീസ് എക്സൈസുകാർ പിടിച്ചോണ്ടു. അവിടെ ബാബന്മാര് ഈ നാഗന്മാര് ചെയ്യുന്ന ഒരു വലിയൊരു സാമൂഹ്യ ദ്രോഹമാണ് അവർ ചെയ്യുന്നത്. അവരാണ് കുംഭമേളയ്ക്ക് തുണിയില്ലാതെ നടന്നിട്ട് ഭയങ്കര സിദ്ധന്മാരായി ഇവിടുന്ന് പെണ്ണുങ്ങളൊക്കെ പോയി എന്തൊക്കെ കണ്ടെന്ന് പറയുന്നു. ഇവിടെ പരിപാടി ചെയ്താ അവിടെ ചെന്ന് ജീവിച്ചാലും ഇതൊക്കെ മനസ്സിലാകത്തുള്ളു. അപ്പൊ ഇങ്ങനെ ഒരു പരമ്പരയുണ്ട്. അപ്പൊ ഇത് ഈ ആനന്ദം ഇവര് പറയുന്ന ആനന്ദം എന്നാണ്, ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. കാരണം നമ്മളൊക്കെ താമസിച്ച ആശ്രമങ്ങളിലൊന്നും ഇത് ഉപയോഗിക്കാൻ ഉപയോഗിക്കത്തില്ല. ഈ നാഗ എന്ന് പറയുന്ന ഈ അക്കാട സ്വാമിമാരാണ് ഇതിന്റെ ആൾക്കാർ. അവർക്കത് അനുവദനീയമാണ്. അവര് പറയുന്ന അവർക്ക് വേറെ മന്ത്രമോ ജപമോ ശാസ്ത്ര പഠനമോ അങ്ങനെ യാതൊരു കാര്യങ്ങളുമില്ല. ഇവർക്ക് ഈ ഇതിനുള്ള മന്ത്രമേ ഉള്ളൂ. ഇത് എന്തോ ഒരു മന്ത്രം പറയുക, എനിക്കറിയാമായിരുന്നു, ഞാനത് മറന്നുപോയി, കേട്ടിട്ടുണ്ട്. ഈ മന്ത്രം പറഞ്ഞ് ഇതിങ്ങനെ വലിക്കും. അങ്ങനെ അവർ പറയുന്ന ന്യായീകരണം, ശിവൻ എപ്പോഴും ഇത് വലിച്ചോണ്ടായിരിക്കുന്നു. ശിവമൂലി എന്നും പറയുന്നതാണ്, ശിവൻ വലിച്ചോണ്ടായിരിക്കുന്നു. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ സന്യാസിമാരും ഇത് വലിക്കുമെന്ന് പറയുന്നത് ശരിയല്ല. ഇത് വലിക്കാത്ത വലിയൊരു വിഭാഗം അവിടെ ഉണ്ട്. ഈ ആശ്രമങ്ങളിൽ നമ്മളെപ്പോലെ ആശ്രമങ്ങളിൽ താമസിക്കുന്നവരും അത് വലിക്കാറുണ്ട്. അഖാഡകളിൽ താമസിക്കുന്നവരും അത് വേറെ ബാരക്കുകളാണ്. അതിൽ താമസിക്കുന്നവരും പിന്നെ സ്വതന്ത്രമായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ സന്യാസിമാര്. സന്യാസിമാരെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജീവിതം, ഹിപ്പി ഉണ്ടല്ലോ പഴയ, ആ ഹിപ്പി കൾച്ചറാണ്, അതുപോലെ അങ്ങ് ജീവിക്കുന്നവരത്രയും. അത് അങ്ങനെ പെട്ടുപോവാണ് കുട്ടിക്കാലത്തെ. നാട് വിട്ട് വരും, ചിലപ്പോൾ ചെറിയ പ്രായത്തിലായിരിക്കും, 10-15 വയസ്സൊക്കെ ഉള്ളപ്പോഴായിരിക്കും. ഹരിദ്വാറിന്റെ വിഷു വയസ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവരെ കൂട്ടത്തിൽ അങ്ങ് കൂട്ടും. കൂട്ടിക്കഴിഞ്ഞാൽ അവൻ ചെറിയ പ്രായം മൂലം അവൻ ഇത് തന്നെ പണിയൊക്കെ ഇതങ്ങ് തുടങ്ങും. ഗുരുവിൽ നിന്ന് ശിഷ്യനും പഠിക്കും. എന്നിട്ട് അവർ ഭിക്ഷയെടുത്ത്, ഇവർക്ക് ഭിക്ഷയുടെ ആവശ്യമില്ല, ഇവർ ഈ ലോക്കൽ ആൾക്കാർക്ക് ഇത് കൊടുക്കുന്നോണ്ട് അവരിൽ നിന്ന് ഇവർക്ക് പൈസ കിട്ടും. പിന്നെ ഈ സാധനം അവിടെ സുലഭമാണ്, ഇതിന് കാശ് കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ എല്ലാം വളർന്നിരിക്കുകയാണ്. ഇതിന്റെ ഇലയും പൂവും ഒക്കെ എടുത്ത് കറയെല്ലാം എടുത്ത് ഇതിനകത്ത് വെച്ച് വലിച്ച് അങ്ങനെ ഒരു ജീവിതം, ഭക്ഷണവും ഫ്രീ ആയിട്ട് അവിടെ കിട്ടും, പോയി ഭക്ഷണവും കഴിക്കും. ഒരു തകർന്ന ജീവിതമാണ്. പിന്നെ ഇങ്ങനെയുള്ള മേളകൾ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ധാരാളം ആൾക്കാരെ വരെ എന്തോ ഭയങ്കര ഇതാണെന്ന് വിചാരിച്ച് പോയി കണ്ടവർക്ക് കാശും കൊടുക്കും. അപ്പോ ഒരു അങ്ങനെ ഒരു ജീവിതം. നമ്മുടെ ഈ നാട്ടിൽ ഇപ്പൊ MDMA ഒക്കെ അടിച്ച് കുറെ പയ്യന്മാർ കിടക്കുന്നില്ലേ, ചെറുപ്പക്കാർ, അതേപോലെ ഒരു ജീവിതം തന്നെ അവിടെ. പിന്നെ ഈ പുക ചെന്ന് കഴിഞ്ഞാൽ അവർ അഡിക്റ്റ് ആകും. ആരായാലും ശരി, അവരും പറയുന്ന എന്താണ്, ഞങ്ങൾക്ക് ആനന്ദമാണ്. യോഗസൂത്രത്തിനും പറയുന്നു എന്താണ്, സിദ്ധിക്ക് വേണ്ടി മൂലികകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നു. ലോകത്തെല്ലാ കൾച്ചറുകളിലും എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം മനുഷ്യർ ഇങ്ങനെയുള്ള സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന, അതിപ്പോ പോയിട്ട് ഇപ്പൊ ആസിഡ്, LSD പോലെയുള്ള സാധനങ്ങൾ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ട് അതുപയോഗിക്കുന്നു. എല്ലാരും പറയുന്നത് ദിവ്യമായ അനുഭൂതി ആനന്ദമാണ്. ഇപ്പൊ പഴയകാലത്ത് ഈ ആനന്ദത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് ഇങ്ങനെയുള്ള മാദക വസ്തുക്കളുടെ ഒരു ഉപയോഗത്തിന്റെ ഒരു സാധ്യതയും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ഒരു ആനന്ദത്തെ കുറിച്ച് പറഞ്ഞതാണല്ലോ പാട്ടുകള്. വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ ഈ ആനന്ദം പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് പിൽക്കാലത്ത് പിന്നെ അതിനെ തത്വചിന്തകന്മാരൊക്കെ ഒന്നൊന്ന് പരിഷ്കരിച്ച് ശരിയായ ആത്മീയ ആനന്ദത്തിലേക്ക് കൊണ്ടുവന്നതുമാകാം. ആ ചരിത്രത്തെ നമുക്ക് വിസ്മരിക്കാനും തള്ളിക്കളയാനും പറ്റില്ല. അതുകൊണ്ട് ആനന്ദത്തിന് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ട്. ഇന്നത്തെ അനുഭവം വെച്ച് നോക്കുമ്പോഴും അങ്ങനെയാണ്. വടക്കേ ഇന്ത്യയിൽ പോയി നോക്കി കഴിഞ്ഞാലും അങ്ങനെയാണ്. ഒരുപാട് ആൾക്കാർ അത് ഉപയോഗിക്കുമ്പോ അവർക്ക് വലിയ ഭാവനകൾ ഉണ്ടാകി, അവരെല്ലാം കവിതകൾ ഉണ്ടാക്കി, ഇത് പലതും മിക്സ് ചെയ്ത് കഴിക്കും. ഒന്ന് മാത്രമല്ല, പലതും മിക്സ് ചെയ്ത് കള്ളിനകത്ത് കഞ്ചാവ് കലക്കി, കറുപ്പ് കലക്കി ഒക്കെ കുടിക്കുമ്പോൾ ഭയങ്കര ഭാവനകൾ എന്തി. അവരെല്ലാം അങ്ങനെ കവിത എഴുതിയും പിന്നെ ഇവരുടെയൊക്കെ അന്ത്യം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ബ്രെയിനൊക്കെ തകർന്നാ മരിക്കുന്നു. ഒരിക്കലും അത് ആരോഗ്യകരമായൊരു ജീവിതത്തിന് സഹായിക്കത്തില്ല. ആത്യന്തികമായൊരു തകർച്ചയ്ക്ക് അത് പോയിരിക്കും. എന്തിനു, ഗുരുവിന്റെ അടുത്ത് തന്നെ ഒരു കഞ്ചാവ് സ്വാമി ഉണ്ടായിരുന്നില്ല, നിരന്തരം കഞ്ചാവ് അടിച്ചോണ്ടിരുന്നു. ഗുരുവിന്റെ അത് അനുവദിച്ചു കൊടുത്തത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട്. കാരണം ആയുർവേദത്തിനും കഞ്ചാവ് ഒരു വലിയ മരുന്നാണ്. പല മരുന്നുകളിലും കഞ്ചാവ് ചേർക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോ നിയമവിരുദ്ധമായതുകൊണ്ട് കോട്ടയ്ക്കലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാണ്. ഇപ്പൊ അവരൊക്കെ നിർത്തി, കാരണം നിയമവിരുദ്ധമായതുകൊണ്ട്. പിന്നെ ലൈസൻസ് കിട്ടും. ഇവിടെയും ചില മരുന്നുകൾ ചേർക്കാൻ എക്സൈസിൽ നിന്ന് പ്രത്യേക ലൈസൻസ് ഉണ്ടാക്കി. അത് ആ ലൈസൻസ് കിട്ടുക പാടാണ്. കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അളവൊക്കെ അവരെ ബോധ്യപ്പെടുത്തുക, അതൊക്കെ വലിയ പാടാണ്. പക്ഷെ എല്ലാ രാജ്യങ്ങളിലും ഇന്ന് അമേരിക്കയിൽ എന്നത് നിയമവിധേയമാക്കുന്നതിന്റെ ഒരു പ്രധാനമായ കാരണം ഇത് റിസർച്ചിന് വേണ്ടിയിട്ട്. ഇത് പ്രത്യേകിച്ചും മാനസിക രോഗങ്ങൾക്കുള്ള ചികിത്സ. പിന്നെ കുട്ടികൾ, മെന്റലി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ബ്രെയിൻ, അതിനൊക്കെ ഇന്ന് ഒരുപാട് ഗവേഷണം നടക്കുന്നുണ്ട്. കുറെയൊക്കെ ഫലപ്രദമാണ്. ഡിപ്രഷനൊക്കെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് അതിനൊരു ഇത് കൊടുത്തത്. പലയിടത്തും ലീഗലൈസ് ചെയ്തു എന്നുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ ഉപയോഗിക്കുമ്പോഴും പൊതുജനങ്ങൾ ഇത് ഇങ്ങനെ കത്തിച്ച് വരിച്ചാൽ അവന്റെ ജീവിതം പോക്കാണ്. പിന്നെ ഈ ലോകത്തെല്ലായിടത്തും ഇതിപ്പോ വ്യാപകമായി നടക്കുന്ന എന്തുകൊണ്ട് ഇത് ഇല്ലീഗലായി എല്ലായിടത്തും കിട്ടുന്നുണ്ട്, അതാണ് അതിന്റെ പ്രശ്നം. വലിയ സ്ട്രിക്റ്റായി നിരോധിച്ചിരിക്കുന്ന ഗൾഫ് നാടുകളിൽ പോലും ഇല്ലീഗലായി സാധനങ്ങളെല്ലാം കിട്ടും. അതുകൊണ്ട് ജനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, ലീഗലാക്കേണ്ട ആവശ്യമില്ല ജനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ തന്നെ എത്രയാ പിടിക്കുന്നു, കോടിക്കണക്കിന് രൂപയുടെ സാധനമല്ലേ പിടിച്ചെടുക്കുന്നു. അത് കൃത്രിമമായ രാസവസ്തുക്കൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വലിയ കച്ചവടം നടക്കുന്നു. എന്തായാലും മനുഷ്യനെ ഉപയോഗിക്കുന്ന എന്താണോ കള്ളിനെക്കാളും പഞ്ചാമിനെക്കാളും ഒക്കെ വലിയ ആനന്ദം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഈ പറയുന്ന കുമിളും മറ്റും. അതുകൊണ്ട് നമ്മുടെ ആത്മീയതയുടെ ചരിത്രത്തിൽ ഇതിനും ഒരു വലിയ സ്ഥാനമുണ്ട്. അത് യോഗസൂത്രം പ്രമാണ സഹിതം അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ ആചാര്യന്മാരൊക്കെ സമ്മതിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, യോഗസൂത്രത്തെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ സിദ്ധികൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള മരുന്ന് ചെടികൾ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. തമിഴ്നാട്ടിലാണെങ്കിൽ കൽപ്പസിദ്ധികളുണ്ട്. കൽപ്പസിദ്ധികൾക്ക് വേണ്ടി അവർ പലതരത്തിലുള്ള ഇങ്ങനെയുള്ള ഇതൊക്കെ വിഷമാണ്. ഒരേ സമയം വിഷമാണ്, മരുന്നാണ്, ലഹരിയാണ്, എല്ലാമാണ്. ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗുണവും ദോഷവും എല്ലാം ഉള്ള സാധനമാണിത്. ആനന്ദത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു ചരിത്രം കൂടെ അതൊന്ന് അറിഞ്ഞിരിക്കുന്ന എന്താണ് ആനന്ദത്തിന് ഇങ്ങനെ ഒരു ചരിത്രം കൂടെ ഉണ്ട്. നിത്യാനന്ദം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം ഒരിക്കലും നിത്യമാകത്തില്ല. ആനന്ദത്തെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അനുഭവിക്കുകയാണെങ്കിൽ ഒരിക്കലും നിത്യമാകത്തില്ല. കാരണം എന്ത് ചെയ്യും, ഇവരീ മാദവസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ആനന്ദം അനുഭവിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ, അതാണ് ഞാൻ പറഞ്ഞ ഈ 2024 അമേരിക്കയിൽ നടത്തിയ ഒരു റിസർച്ച്. അപ്പോ ഈ സമയത്ത് അവർക്ക് ഭയങ്കരമായ എന്താണ് ഏറ്റം മനസ്സിൽ സംഭവിക്കുകയാണ്, ഭയങ്കരമായ എനർജി ഇതൊക്കെ. പക്ഷെ ഇത് കഴിഞ്ഞതിന് ശേഷം, ഇത് നിർത്തിയതിന് ശേഷം പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ചിലർക്കൊക്കെ 4 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് അവർക്ക് നോർമൽ ആകാൻ പറ്റിയത്. 4 ആഴ്ച വേണ്ടി വന്നു. പലർക്കും പിന്നീട് ഫോബിയ, ഭയം, അകാരണമായ ഭയം ഉണ്ടായി. അപ്പോ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ആനന്ദമാണ്, പക്ഷെ അത് കഴിഞ്ഞു വരുന്നത് ഭയവും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഈ ഡ്രഗ്സുകളൊന്നും തന്നെ നിത്യാനന്ദത്തെ കൊടുക്കില്ല. നിത്യാനന്ദം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഉപനിഷത്തുകളിലും ഇവിടെയൊക്കെ പറയുന്ന നിത്യാനന്ദം എന്ന് പറയുന്നത് എന്താണ്, അവിടെ ബ്രഹ്മം നിത്യമാണ്, ബ്രഹ്മത്തിന്റെ പര്യായമാണ് ആനന്ദം. നമ്മൾ അനുഭവിക്കുന്ന ആനന്ദമല്ല അത്, ബ്രഹ്മമാകുന്ന ആനന്ദം. അത് നിത്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, ബ്രഹ്മം നിത്യമാണ്, അതിന്റെ പേരാണ് ആനന്ദം. അപ്പൊ ആനന്ദം നിത്യമാണ്, അങ്ങനെയുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു ആനന്ദത്തെ അനുഭവിക്കുക പിന്നെ നിത്യമായി അനുഭവിക്കുക സാധിക്കില്ല. കാരണം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് വേണം. മനസ്സെന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. മനസ്സിനങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവത്തെ സ്ഥിരമായി നിർത്താൻ ആർക്കും പറ്റത്തില്ല. മനസ്സെപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ആനന്ദം കൂടാം കുറയാം, അതൊക്കെ സംഭവിക്കും. ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയാണ്. വിശ്രമിയ, ഉറക്കമില്ലായ്മ, നമ്മൾ പറയത്തില്ലേ പരാജാഗ്രത് എന്ന് വെച്ചാൽ, ജാഗ്രത നമ്മൾ ഉണർന്നിരിക്കുക. പരാജാഗ്രത എന്ന് വെച്ചാൽ എന്താണ്? ഉറക്കമേ ഇല്ല. അത് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ പറയുന്ന ഒരു കാര്യമാണ്. അവർക്ക് പിന്നെ ഉറക്കം വരുന്നില്ല, ദിവസങ്ങളോളം ഉറങ്ങാതിരിക്കും. അപ്പൊ ഈ പരാജാഗ്രത ഡ്രഗ്സിലൂടെയും വരാം, അങ്ങനെയും സംഭവിക്കും. അപ്പൊ ഇതൊന്നും അന്ധമായിട്ട് ഇതിന്റെയൊക്കെ കണ്ണടച്ച് അല്ല ഇതൊന്നും മനസ്സിലാക്കേണ്ടത്. എന്റെ എല്ലാ വശങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതിന് ശരിയില്ലെന്നല്ല, ഗുണമില്ലെന്നല്ല, പക്ഷെ ഇതിന് പല വശങ്ങളുണ്ട്. എല്ലാം മനസ്സിലാക്കി ഇവരാർക്കും അങ്ങനെ ആനന്ദത്തിൽ നിന്ന് സ്ഥിരമായിരിക്കാൻ പറ്റും. അല്ലെ, ഈ മാദകദ്രവ്യങ്ങളെയും മദ്യത്തെയൊക്കെ നിരന്തരം നിഷേധിച്ചുകൊണ്ടിരുന്ന ഗുരുവിന്റെ ഒരു ശിഷ്യൻ നിരന്തരം കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഗുരു അത് അനുവദിച്ചു കൊടുത്തു. ഇതൊന്നും പാടില്ല എന്നാണ് ഗുരു പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് അത് അനുവദിച്ചു കൊടുത്തു? എന്തുകൊണ്ടാണ്? എന്ത് പ്രത്യേകം? ചികിത്സ, ഒരു ചികിത്സ എന്നുള്ളതാണെങ്കിൽ ആ രീതിയിലാണ് ഇപ്പൊ ഇതിന് ഗവേഷണം നടക്കുന്നത്. ഇതൊക്കെ ഇതിന്റെ അഡിക്ഷൻ ഇതെങ്ങനെ ചികിത്സയായിട്ട് ഉപയോഗിക്കാം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്വാമി ഇത് ഉപയോഗിച്ച് വെച്ചാൽ അഡിക്റ്റ് ആയിപ്പോയി. നിർത്തി കഴിഞ്ഞാൽ എന്തോരും വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ കാണിക്കും. മദ്യമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നിർത്തി കഴിഞ്ഞു മദ്യത്തിന് അഡിക്റ്റ് ആയവരൊക്കെ ചികിത്സിക്കാൻ കൊണ്ടുവന്ന്, ആയുർവേദ ചികിത്സയ്ക്ക് കൊണ്ടുവന്ന് അവരെയൊക്കെ ചികിത്സിച്ച കണ്ട അനുഭവം എനിക്കുണ്ട്. ഭയങ്കരമായി വേലന്റെ നമ്മളെ ആക്രമിക്കാൻ വരും. അങ്ങനെയുള്ളിടത്ത് പിന്നെ ചികിത്സയുടെ ഭാഗമായി കൊടുക്കുന്ന എന്താണ്? മദ്യം തന്നെ. അതുപോലെ ഗുരു ചെയ്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് എന്റെ സ്വാമിക്ക് അതിന് എന്തോ ഒരു ചക്രമോ അങ്ങനെ ഡെയിലി കൊടുക്കുമായിരുന്നാണ് ഇത് പോയി. മുമ്പൊക്കെ ഇത് നമ്മുടെ നാട്ടിൽ സുലഭമായിരുന്നു, കച്ചവടം ചെയ്യുന്ന സാധനമായിരുന്നു. ശിവേരി ഇയാള് ഒരു ചക്രമോ മറ്റോ കൊണ്ട് മൈതാനത്ത് പോയി ഇത് വാങ്ങിച്ചോണ്ട് വന്നു. കഞ്ചാവാണോ കറുപ്പാണോ എന്നറിയത്തില്ല, ഉപയോഗിച്ചോണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കും, സിദ്ധനായിട്ടിരിക്കും. ഇല്ലാന്നുള്ള ഇയാള് വയലുണ്ടായി വേണ്ട നാശങ്ങളൊക്കെ ചെയ്യും. അപ്പോ ഗുരുവിന് ആയുർവേദം അറിയാമല്ലോ, ആയുർവേദത്തിൽ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയായിരിക്കും. ഏത് സ്വാമിയാണ്? നരസിംഹസ്വാമി അല്ലേ? കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്വാമി എന്നാണ്. ഒരു സ്വാമി ഉണ്ടായിരുന്നു, സച്ചിദാനന്ദ സ്വാമിയുടെ ചോദിച്ചാ പറയും. സത്യം പറയുമെന്നറിയത്തില്ല, എന്താണ് ചോദിച്ചു പോകണം. ഏത് സ്വാമിയാണ് ഇവിടെ ഗുരുദേവന്റെ ശിഷ്യൻ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? കാടിയുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, ചോദിച്ചു നോക്കണം ആരാണ്. ഗുരു അനുവദിച്ചു കൊടുത്ത ഒരാൾ കഞ്ചാവ് വഴിക്ക് ഏതോ ഒരു കഥകളൊക്കെ ഒരുപാട് വരും. കഥയ്ക്കാണ് അതായിരിക്കും. കഥകളൊക്കെ പഴയ കാലത്തല്ലേ, കഥകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കഥകളെയൊക്കെ കഥയായിട്ട് അങ്ങ് എടുത്താൽ മതി, അതിന് കാര്യമായിട്ടെടുക്കരുത്. കഞ്ചാവ് കഞ്ചാവ് തന്നെ അടിച്ച അതിൻ്റെതായ തകരാറ് ബ്രെയിനുണ്ടാക്കി പിന്നെ ഇവർക്കൊക്കെ ആത്മീയതയും ഉപാസനയൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് കാണുന്നത്, എല്ലാം ഈ കഞ്ചാവിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന അഡിക്റ്റായിപ്പോയി അങ്ങനെ ഒരു കുഴപ്പം. അത് ഏത് സ്വാമിയാണെന്ന് ചോദിക്കുന്നു. ഒരു ജീവചരിത്രത്തിൽ അത് ആ സ്വാമിയെ കുറിച്ച് വ്യക്തമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ വായിച്ചതാണ്. സ്വാമിയുടെ സച്ചിദാനന്ദ സ്വാമിക്ക് അറിയാതിരിക്കും, പക്ഷെ എന്തെങ്കിൽ ഇനി അത് കണ്ടുപിടിച്ച് പറയും ഏത് സ്വാമിയാണ്. ഉപേന്ദ്രന്റെ വസ്തുണ്ടോ? ഉപേന്ദ്രന്റെ വസ്തുത്തിലാണെന്ന് എന്റെ ഓർമ്മ. അത് എഴുതിയിരുന്ന സ്വാമിയുടെ ചരിത്രം മുഴുവൻ എഴുതിയിട്ടുണ്ട്. ഉപേന്ദ്രന്റെ വസ്തു എന്റെ ആരെയും ആ അതിലാണെന്ന് തോന്നുന്നു. മൂന്ന് വസ്തുണ്ട് ഉപേന്ദ്രന്റെ. ഏതൊരു വസ്തുത്തിലാണെന്ന് എന്റെ ഓർമ്മ കൃത്യമായിട്ട് നോക്കണോ, വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചാണ്. അപ്പൊ ആനന്ദത്തിന് അങ്ങനെ ഒരു വശമുണ്ട് എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അറിഞ്ഞിരിക്കുന്നു അല്ല, അത് പിന്നെ ഇവരുടെ ഇതങ്ങ് വിട്ടുപോകുന്നു, ഇവരുടെ സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നു. ആനന്ദം എന്ന് പറയുന്നത് ഒരവസ്ഥ, അത് കഴിഞ്ഞ് പിന്നീട് വയലന്റ് ആവുന്ന മറ്റൊരവസ്ഥ. അപ്പൊ ആനന്ദമൊന്നും അപ്പൊ അവര് വലിയ മാനസിക വ്യഥയും അത് ഇതൊക്കെ അനുഭവിക്കുകയും വലിയ ഡിപ്രഷൻ അനുഭവിക്കുകയൊക്കെ ചെയ്യും. അതാ മനസ്സിന്റെ മറ്റൊരു തകർന്ന അവസ്ഥ. ആനന്ദം കുറച്ച് സമയം എനിക്ക് അല്ലേ പറഞ്ഞത്, ഏഴ് ചെറുപ്പക്കാരെ ഇത് ഇവര് മരുന്ന് കൊടുത്ത് അതിൽ കുമ്മള കൊടുത്ത് പരീക്ഷണം നടത്തി. കുമ്മളല്ല, ആഫ്രിക്കയിലെ വേര്, കുറ്റിച്ചെടിയുടെ വേര് കൊടുത്തു. അപ്പോ ഇത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞുള്ള അവരുടെ പലതരത്തിലുള്ള റിയാക്ഷനും അവരുടെ ബ്രെയിനിന്റെ പലതരത്തിലുള്ള റിയാക്ഷനും ഒക്കെ പഠിച്ച് അത് ഒരു പഠനമായിട്ട് അമേരിക്കൻ ബ്രെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശരി, അടുത്ത ദിവസം കുറച്ച് നേരത്തെ തുടങ്ങും, നാളെ 7:30. Mm-hmm.